സരസ്വതീം ദേവീം ശുദ്ധാം ഗുണ്യാം കരോമ്യഹം പാണിനീയ പ്രവേശായ ലഘു സിദ്ധാന്ത കൗമുദീം അഥ സപ്ഞാപ്രകരണം ഐ ഉണ അര ലക്കുയേ ഓണൈ ഔച്ചഹായ വരട്ടുള്ള ഞമങ്ങണ നമ ജമന്യ ഘടദശ ജപഘടദശട്ടത കപയീശ്വരഹ ഇത് നമ്മൾ നേരത്തെ വളരെ വിശദമായൊക്കെ പഠിച്ചാണ് ആ വിശദീകരണമൊന്നും ഇപ്പോൾ ആരുടെയും മനസ്സിൽ കാണത്തില്ല. എന്റെ മനസ്സിനും കുറവാണ്. ഇത് നിരന്തരം കൈകാര്യം ചെയ്തില്ലെങ്കിൽ സംഗതി അങ്ങ് വിട്ടുപോകും. അടുത്ത് നമ്മൾ ശരിക്കും വരേണ്ടത് ഹൽസന്ധിയിലേക്കാണ്. അതിനു മുമ്പ് പഠിച്ചതെന്ന് ഓർക്കുന്നതിന് വേണ്ടി ആണ് ഞാനിത് ആദ്യം തുടങ്ങിയത്. ആദ്യത്തെ പോലെ വിശദീകരിച്ചൊന്നും പറയത്തില്ല, പ്രധാനമായ കാര്യങ്ങൾ പറഞ്ഞ് മുമ്പോട്ട് പോവുക. അപ്പോൾ പഴയതെല്ലാം ഒന്ന് ഓർമ്മിക്കണം, നിങ്ങൾ ഓർമ്മിക്കണം, ഞാനും ഓർക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ലഘുസിദ്ധാന്ത കൗമുദി പാണിനീയ ശാസ്ത്രത്തിൽ പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അതാണ് പാണിനീയ പ്രവേശായ എന്ന് പറഞ്ഞത്. പാണിനിന പ്രോക്തം പാണിനീയം പാണിനി മഹർഷിയാൽ ഉപദേശിക്കപ്പെട്ടത് ശിഷ്യന്മാർക്ക് 4000-ത്തോളം വരുന്ന സൂത്രങ്ങൾ. പാണിനിയെന്ന് പറയുമ്പോൾ അത് മാത്രമല്ല, ആ സൂത്രങ്ങൾ അതിൻ്റെ നൂറുകണക്കിന് വ്യാഖ്യാനങ്ങൾ, ഒരു മഹാസമുദ്രമാണ്. ആ ശാസ്ത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിലൊരു സിദ്ധാന്തമതി കമ്പോട് കമ്പെന്ന് പറയും. എന്ന് വെച്ചാൽ ആദ്യം മുതൽ അവസാനം വരെ പഠിച്ചു കഴിഞ്ഞാൽ വടക്കേ ഇന്ത്യയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വിദ്വാൻ എന്നൊരു അംഗീകാരം കിട്ടും ഇത്രയും കൊണ്ട് തന്നെ. അപ്പം ബാക്കി പഠിച്ചാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ഊഹിച്ചോളും. സിദ്ധാന്തമതി പഠിച്ചു കഴിഞ്ഞാൽ പണ്ഡിതനാണ്. അത് എന്തുകൊണ്ട് അങ്ങനെ വരുന്നു വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പ്രവേശിക്കാം. മറ്റ് ശാസ്ത്രങ്ങളൊക്കെ പഠിക്കുന്നതിന് കുറച്ച് കഴിവുള്ള ഒരാളാണെങ്കിൽ സ്വയം തന്നെ പഠിക്കാനും പറ്റും. പിന്നെ ഇവിടെ പാണിനീയമെന്നേ പറഞ്ഞുള്ളൂ. പിന്നെ മറ്റ് സാഹിത്യം, മറ്റ് ശാസ്ത്രഗ്രന്ഥങ്ങൾ എല്ലാത്തിലും ഇതുകൊണ്ട് പ്രവേശിക്കാം. ഇതൊരു വ്യാകരണ ഗ്രന്ഥമായതുകൊണ്ട് പാണിനീയ ശാസ്ത്രത്തിൽ പ്രവേശിക്കുന്നതിനൊന്ന് എടുത്തു പറഞ്ഞു. അപ്പോൾ ആദ്യം വരുന്ന സപ്ഞാപ്രകരണമാണ് മഹേശ്വര സൂത്രങ്ങൾ 14. ഇതി മഹേശ്വരാണി സൂത്രാണി, ഇത് മഹേശ്വര സൂത്രങ്ങൾ ആകുന്നു, അല്ലെങ്കിൽ മഹേശ്വര സൂത്രങ്ങൾ ഇപ്രകാരമാകുന്നു എന്നാണ് ഈ പറഞ്ഞ 14 സൂത്രങ്ങളെ മഹേശ്വര ദാകദാനി മഹേശ്വരാണി, മഹേശ്വരനിൽ നിന്ന് വന്നത് എന്നുള്ള വിശ്വാസം അനുസരിച്ച് ഇതിനെ മഹേശ്വര സൂത്രങ്ങളെന്ന് പറയുന്നു. അതെന്താണ് ഈ സൂത്രങ്ങളെന്ന് പറഞ്ഞു. പിന്നീട് പറയുന്നു അണാദിസജ്ഞാർത്ഥാനി, ഇതിന്റെ പ്രയോജനം പറയുന്നു. അണാദി സജ്ഞകൾക്ക് വേണ്ടിയാണ്. ഇപ്പോൾ പറഞ്ഞ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാകും. അൺ എന്ന് പറയുന്ന ഒരു സജ്ഞയാണ്. ഈ സജ്ഞയുടെ പേരെന്താണ്? പ്രത്യാഹാരം. അപ്പോൾ പ്രത്യാഹാരങ്ങൾക്ക് വേണ്ടിയാണെന്ന് കേട്ടു. പ്രത്യാഹാരം എന്ന് പറയുന്ന ഒരു സജ്ഞ പണിനി വിധിച്ചിട്ടില്ല, പക്ഷേ അത് പ്രാചീനമായി പറഞ്ഞു വരുന്ന ഒരു പേരാണ്. പ്രത്യാഹ്രിയന്തി സംക്ഷിപ്യന്തി അസ്മിൻ വർണ്ണാഹ, ഏതെന്നാണോ വർണ്ണങ്ങൾ സമാഹരിക്കപ്പെടുന്നത്. അണ്ണെന്ന് പറയുമ്പോൾ ആയു മൂന്നക്ഷരം വരുന്നു, അതുകൊണ്ട് അതിന് പ്രത്യാഹാര സജ്ഞ എന്ന് പേര് കിട്ടി. പ്രത്യാഹാരങ്ങൾക്ക് വേണ്ടിയാണ്, അണ്ണ തുടങ്ങിയ സജ്ഞങ്ങൾക്ക് വേണ്ടിയാണ്. രണ്ടിൻ്റെയും അർത്ഥമൊന്നു തന്നെ. യേഷാം അന്ത്യ ഇതഹ, യേഷാം സൂത്രാണാം അന്ത്യാഹ അന്ത്യവർണാഹ, ഈ സൂത്രങ്ങളിലെ അന്ത്യവർണ്ണങ്ങൾ. ഇതഹ ഇത്തുക്കളാകുന്നു. ഇത് എന്ന് പറയുന്നതിന്റെ പ്രഥമാഭൂതനാണ് ഇതഹ. ഇത്തുക്കളാകുന്നു എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? ഈ പറയുന്ന 14 സൂത്രങ്ങളുടെയും അവസാന വർണ്ണങ്ങൾക്ക് ഇത് എന്ന സജ്ഞയുണ്ട് എന്ന്. ഇത്തെന്ന് പറയുന്നത് പാണിനി തന്നെ വിധിച്ച ഒരു സജ്ഞയാണ്, പേരാണ്. നേരത്തെ പറഞ്ഞല്ലോ അണാദി സജ്ഞാർത്ഥാന, സജ്ഞകൾക്ക് വേണ്ടിയാണ്. അപ്പൊ ഇത് ഇത്തുക്കളാകുന്നു, മലയാളത്തിൽ പറയുമ്പോൾ ഇത് ഇത്തുക്കളാകുന്നു എന്ന് പറയും. ഇത്തുകളാകുന്നോ ഇത്തുക്കളാകുന്നു എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? ഇവയ്ക്ക് ഇത്തെന്ന സജ്ഞയുണ്ട്. ഇത്തെന്ന് പറഞ്ഞാൽ ഇവയെ ഗ്രഹിക്കണം എന്നാണ്. ഇതിനെക്കുറിച്ച് വിശദീകരണം ആവശ്യമുള്ളവർ പഴയ ക്ലാസ്സുകൾ കേൾക്കണം. ഇത് പഠിച്ചവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയുകയാണ്. തുടക്കത്തിൽ ഇരിക്കുന്നവർക്ക് ഇത്തരം വിശദീകരണം പോരാ. പക്ഷെ അങ്ങനെ ഇപ്പം വീണ്ടും വിശദീകരിക്കാൻ പോയാൽ വീണ്ടും ഇതൊക്കെ വിശദീകരിച്ച് വരുമ്പോൾ വീണ്ടും ഒരു ഗ്യാപ്പ് വരും. എല്ലാവരും പറയും വീണ്ടും ആദ്യം പോയത് തുടക്കം. നമ്മൾ ഈ സജ്ഞാപ്രകടനത്തിൽ കഴിഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു പരീക്ഷണത്തിന് ഞാൻ വരുമ്പോഴുന്നില്ല. വിശദീകരണങ്ങൾ പഴയതിൽ നിന്ന് മനസ്സിലാക്കണം. നമ്മളിപ്പം പറയുന്നു ഹകാരാദിഷു അകാര ഉച്ചാരണാർത്ഥ. ഹകാരാദിഷു ഹകാരാദികളിൽ എന്നുവെച്ചാൽ ഹയവരുടെയാണ് നിയമങ്ങൾ. ചടതവ് കപയി ശശുസരുഹൽ, ഇതാണ് ഹകാരാദികളെന്ന് പറയുന്നത്. ഇതിൽ വരുന്ന വർണ്ണങ്ങൾ അതിൽ ഓരോന്നിനും ഒരു അകാരം ചേർത്ത് ഉച്ചരിക്കുന്നതൊക്കെ നമ്മൾ ആദ്യം വളരെ വ്യക്തമായി എഴുതിയൊക്കെ കാണിച്ചിട്ടുണ്ട്. ഹായലൊരു അകാരമുണ്ട്, യായിലുണ്ട്. അകാരം എന്തിനു വേണ്ടി, അതിന്റെ പ്രയോജനം എന്തെന്ന് പറയുന്നു. അർത്ഥ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് എടുക്കുന്ന പ്രയോജനം എന്നാണ് വാക്കിന്റെ അർത്ഥം. ഉച്ചാരണത്തിന് വേണ്ടിയാണ്. എന്താ അതിന്റെ പ്രയോജനം? ഉച്ചരിക്കുക. എന്തുച്ചരിക്കാൻ? ഹ എന്നുച്ചരിക്കുക, യാ എന്നുച്ചരിക്കുക, വാ എന്നുച്ചരിക്കാൻ. അതില്ലെങ്കിൽ ഹാ എന്നുച്ചരിക്കാൻ പറ്റും. ഹായിൽ നിന്ന് അകാരം മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഹാ എന്നുച്ചരിക്കും. അപ്പൊ ഹ എന്നുച്ചരിക്കണമെങ്കിൽ അവിടെ അകാരം വേണം. അങ്ങനെ ഉച്ചരിക്കാൻ പറ്റത്തില്ല. ഇവിടെ ഹാന്ന് മാത്രമല്ല, ഇതെല്ലാം ഉച്ചരിക്കുന്നു. അത് അടുത്തടുത്ത് ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള അകാരങ്ങളൊന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഉച്ചരിക്കാൻ പ്രയാസമാണ്. കൂട്ടക്ഷരമാവും. ഹലോ അനന്തരാഹ സംയോഗ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സംയോഗമായി പോകും, പിന്നെ ഉച്ചരിക്കാൻ പ്രയാസമാണ്. അപ്പം അതിനെ സ്പഷ്ടമായി ഉച്ചരിക്കണമെങ്കിൽ എങ്ങനെ സ്പഷ്ടമായി ഉച്ചരിക്കുക? എന്നെല്ലാം സ്പഷ്ടമായി ഉച്ചരിക്കണമെങ്കിൽ അവിടെ അകാരം വേണം. ലൺ മധ്യേതു ഇച്ച് സഞ്ജ്ഞകഃ, അവരുടെ ലണ്ണം. അടുത്ത് ലണ്ണം എന്ന് പറയുന്ന സൂത്രത്തിലെ അകാരം. ലൺ മധ്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലണ്ണം എന്ന് പറയുന്നതിന് രണ്ട് വർണ്ണങ്ങളാണ്, അതിന്റെ ഇടയ്ക്കെന്നുണ്ട്, ഒന്ന് ഒരു സാധനം ഇരിക്കുന്നുണ്ട്. ആ അതിനാണ് ലൺ മധ്യം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തായി? ലണ്ണം എന്ന് പറയുന്ന സൂത്രത്തിന്റെ നടുക്കുള്ള അകാരം, അതാണ് ലൺ മധ്യേ തു എന്ന് പറഞ്ഞിരിക്കുന്ന അതാണ് മറ്റുള്ളതിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നത് എന്നാണ്. എന്നുവെച്ചാൽ ലൺ മധ്യസ്ഥ അകാര, ലൺ മധ്യസ്ഥമായ ലണ്ണിന്റെ മധ്യത്തിലുള്ള അകാരം എന്താണ്? ഉച്ചാരണാർത്ഥമല്ല, ഇത്സഞ്ജക. അതിന് അത് ഇത്സഞ്ജയ്ക്ക് വേണ്ടിയാണ്. ആ കാലത്തിന് ഇസഞ്ജ വിധിക്കുന്ന സൂത്രം നമ്മൾ പഠിച്ചതാണത്. ഉദ്ദേശ ജനനാസിക ഇത്ത് ഇസഞ്ജ വന്നു കഴിഞ്ഞാൽ അതിന് പ്രത്യാഹാരം വിധിക്കുന്ന സൂത്രം ഏതാണ്? അവിടെ പ്രത്യാഹാരം ഉണ്ടാക്കുന്ന സൂത്രം ആതിരന്തേന സഹേതുകൊണ്ട് ഉണ്ടാക്കി കിട്ടുന്ന പ്രത്യാഹാരം ഏതാണ്? ഏതാ പ്രത്യാഹാരം? അങ്ങനെ ഒരു പ്രത്യാഹാരത്തെ കുറിച്ച് പഠിച്ചിട്ടില്ലേ? രപ്രത്യാഹാരം ഹായ വരട്ടില്ല. ര ആര എന്ന് പറയുന്നതിന് രേഖത്തെ എടുക്കണം, ആകാരത്തെ വിടണം. അത് ഉച്ചാരണാർത്ഥം അത് പോവും. ട് ഇത്താണ് അതും പോവും. പിന്നെ ലാ ഇല ആകാരത്തെ ഇത്തായി. അപ്പൊ ര ആ ര എന്ന് വരും. ര എന്ന് വന്നു കഴിഞ്ഞാൽ ഇടയ്ക്ക് വന്ന ഇത്ത് പോയി, ഇടയ്ക്ക് വന്ന് ഉച്ചാരണാർത്ഥമായ അകാരം പോയി, പിന്നെ ശേഷിക്കുന്ന ഒരു ല എന്ന് പറയുന്ന രണ്ട് വർണ്ണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് രപ്രത്യാഹാരം ഉണ്ടാക്കിയത്. അവസാനത്തെ അകാരം ഇത്തായോണ്ട് അതും ലോഹിച്ചു പോകും. ഇത്ത് ലോഹിക്കുന്ന സൂത്രമാണ് ലോഹിച്ചു സൂത്രാണി അണാദി സജ്ഞാർത്ഥാണി. അവിടെ എന്ത് സന്ധ്യ വന്നത്? യേഷാം ഇവിടെ സൂത്രമാണ് വരേണ്ടിയിരുന്നത്. അത് വന്നു അല്ല, യേഷാം വന്നുള്ളടത്ത് പക്ഷെ വരുന്നില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് ഇവിടെ മകാരത്തിന് എന്തുകൊണ്ട് അനുസ്വാരം വന്നില്ല? അനുസ്വാരം ഇരിക്കേണ്ട സൂത്രം ഏതാണ്? അതെന്താ പറയുന്നത്? ഹലി അന്ത്യായിത്തഹ എന്ന് പറയുന്നിടത്തോ വികാരം വന്ന് ലോഹിച്ചു. ഇത്തഹ എന്നിടത്ത് വിശ്രമം വന്നെങ്ങനെ? അകാരാദിഷ് അകാര എന്ന് പറയുന്നിടത്ത്, അകാര ഉച്ചാരണാർത്ഥം എന്ന് പറയുന്നിടത്ത് മധ്യേത്തു ഇസഞ്ജക. അടുത്ത സൂത്രം ഇന്ന് ഹലന്ത്യം. ഹല് അന്ത്യം രണ്ട് പദമാണ്. ഉപദേശ അന്ത്യം ഹല് ഇട്ട് സ്യാത് പൂർവ്വത്തിൽ നിന്ന് ഉപദേശം എന്ന് പറയുന്ന വരുന്നു. ഒന്നാം അധ്യായത്തിലെ മൂന്നാം പാദത്തിലെ മൂന്നാമത്തെ സൂത്രം. ആദ്യത്തെ നമ്പർ അധ്യായത്തെ കാണിക്കാൻ, രണ്ടാമത്തെ നമ്പർ പാദത്തെ കാണിക്കാൻ, മൂന്നാമത്തെ നമ്പർ സൂത്രസംഖ്യ കാണിക്കാൻ. ഉപദേശ അന്ത്യം ഫല് ഇത്ത് സ്യാ, ഉപദേശത്തിന്റെ അന്ത്യത്തിൽ വരുന്ന ഫലുകൾക്കെല്ലാം ഇത്തെന്ന സംഖ്യയുണ്ട്. വിത്ത് സംജ്ഞ കിട്ടും. ഹല്ലിനാണ് പ്രത്യേകം. ഉപദേശം എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് പ്രത്യാഹാര സൂത്ര പ്രത്യ ആദേശ ആഗമങ്ങൾ എന്നാണ് ഭാഷ്യകാരം പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവിടെ പ്രസ്തുതി വേറെ നോക്കിയിട്ടുണ്ടെന്നാണ് ധാതു സൂത്ര ഗുണോണാദി അഖ്യലിംഗാനുശാസനം ആഗമ പ്രത്യയ ആദേശ ഉപദേശ പ്രകൃതി പറയാം. അതൊക്കെ നമ്മൾ സൂത്രങ്ങൾ നമുക്കറിയാം. പിന്നെ ഇതിനോട് പ്രത്യേകത ഉള്ളതാണ് ഉപദേശത്തിന്റെ അന്ത്യത്തിലുള്ള ഹലിനീത്ത എന്ന സംജ്ഞയാണ്. സ്യാദ് സിഹു ഇങ്ങനെയുള്ള ക്രിയാപദങ്ങളെല്ലാം ആകാംക്ഷയ്ക്കനുസരിച്ച് ചേർത്തോണം. അതൊരു വാക്യം പൂർണ്ണമാവണമെങ്കിൽ അത് ക്രിയയുടെ വന്നാലേ ശരിയാവും. ഒന്ന് ചേർക്കണം, അതൊരിടത്തുനിന്നും വരുന്നതല്ല. ഒരു പദം വന്നു കഴിഞ്ഞാൽ അതൊരു ക്രിയ അപേക്ഷിക്കും. അതൊക്കെ മുമ്പ് നമ്മൾ കുറെ വിശദീകരിച്ചാണ്. അപ്പോൾ അത് അവിടെ ചേർത്തോണം. ഹല് ഇത്ത് സ്യാദ് ഏകോവനാണ്ട് സ്യാദ് ബഹുവനാണെങ്കിൽ സ്യു അങ്ങനെ വരും. അന്ത്യത്തിലുള്ള ഹല്ലിന് ഇത്തെന്ന സംജ്ഞ വരുന്നു. ഉപദേശങ്ങൾ ഇതെല്ലാം പറഞ്ഞു. എവിടെയും ധാതു സൂത്രം എന്ന് പറഞ്ഞു. എവിടെയും അന്ത്യത്തിലുള്ള ഇത്താവും. ഇത്തായി കഴിഞ്ഞാൽ എന്തുവരും? അടുത്തെന്താ സംഭവിക്കുന്നത്? സൂത്രം ലോപിച്ചു. പക്ഷെ എല്ലായിടത്തും വരില്ല. എന്തുകൊണ്ട്? ഒരു സംജ്ഞ പാണിനി വിധിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം വേണം. അവിടെ ആ സംജ്ഞ വരത്തുള്ളൂ, ഇല്ലെങ്കിൽ വരത്തില്ല. യാ യാ സംജ്ഞ സ പ്രയോജനവതി. ഒരു സംജ്ഞ ഉണ്ടോ അതിന് പ്രയോജനവും കാണും. അല്ല വെറുതെ ഒരു സംജ്ഞ വിധിച്ച് ഉടനെ അതിനെ ലോപിപ്പിച്ച് ഇതിനെ നാശമാക്കത്തില്ല. ഉപദേശാദ്യോച്ചാരണം. ഉപദേശം എന്ന് പറയുന്നത് എന്താണ്? ആദ്യന്മാരുടെ ഉച്ചാരണമാണ് എന്ന് വെച്ചാൽ അവരുടെ ഉപദേശം. ആദ്യന്മാരാര്? പണിനി. ഒരുപാട് പേരുണ്ടെങ്കിൽ ഇവിടെ പ്രധാനമായിട്ടെടുക്കുന്നത് എന്ന് വെച്ചാൽ സൂത്രത്തിലും വാർത്തികത്തിലും ഭാഷയത്തിലും ഒക്കെ ഇങ്ങനെയുള്ള ഇസഞ്ഞ വരും. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആദ്യ ഉച്ചാരണം എന്നും പറയുന്നുണ്ട് പണിനിയുടെ. അതൊക്കെ വിവാദമുള്ള കാര്യങ്ങളാണ്, നമ്മൾ അങ്ങോട്ട് കടക്കുന്നില്ല. ഉപദേശങ്ങൾ ഇവിടെ ഇത് പറയുന്ന എന്തിനാണ്? അയോണ്ണ് അതിന് ഉപദേശമെന്ന് മനസ്സിലാക്കുക. ആദ്യ ഉച്ചാരണമാണ് വാസവദേവി പാണിനി ഉച്ചരിച്ചാണ്. അല്ല ശിവന്റെ ഉച്ചാരണം എന്ന് പറഞ്ഞാലും അത് ആദ്യ ഉച്ചാരണം തന്നെ. ശിവനെ കൂടെ ചേർത്തോണം ആദ്യന്മാരെന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ അന്ത്യത്തിൽ വരുന്ന അയോണിലെണ്ണ് ഹല്ല് അതിന് ഇസഞ്ഞ വരുന്നു. ഇവിടെ അന്യോന്യാശ്രയ ദോഷമൊക്കെ പറയാതെ ഇപ്പം നമ്മൾ പഠിക്കേണ്ട കാര്യം ആദ്യ ഉച്ചാരണം എന്ന് പറയും. ഉപദേശത്തിൽ ആദ്യന്മാരുടെ ഉച്ചാരണം. ഇപ്പൊ ഉപദേശമായ അയോണ് അതിന്റെ അന്ത്യത്തിൽ ഹല്ലായണ് അതിന് ഇസഞ്ഞ വരുന്നു. അതാണ് എന്റെ പ്രയോജനം. ഹലന്ത്യം എന്ന് പറയുന്ന രണ്ട് പദമേ ഉള്ളൂ. വ്യാഖ്യാനം എങ്ങനെയാണ്? ഉപദേശ അന്ത്യം ഹല് ഇത്ത് സ്യാ. ഇവിടെ കൂടുതലായി വന്നിരിക്കുന്നു ഉപദേശം സൂത്രത്തിലില്ല, അന്ത്യം ഇല്ല, ഹലുണ്ട് അന്ത്യമുണ്ട്, സ്യാദമില്ല. സ്യാദ് പറഞ്ഞു, അത് ക്രിയാരൂപമായോണ്ട് അതിനെ പുറത്തുനിന്ന് കൊണ്ടുവരാൻ അധ്യയഹിക്കുക എന്ന് പറയും. ബാക്കിയുള്ള പദങ്ങൾ ഉപദേശം അന്ത്യം ഈ രണ്ട് പദങ്ങളും പൂർവ്വത്തു നിന്ന് വന്നു എന്നാണ് പൂർവ്വസൂത്രം നീങ്ങുന്നത്. കാരണം ഇത് ഒന്നാം അധ്യായത്തിലെ മൂന്നാം ഭാഗത്തിൽ സൂത്രമില്ല, അതിന് മുമ്പ് സൂത്രങ്ങളുണ്ട്, അവിടെ നിന്ന് വന്നു. അതറിയണമെങ്കിൽ അഷ്ടാധ്യായി ക്രമത്തിന് നോക്കണം. സൂത്രേഷു അധിഷ്ഠം പദം സൂത്രങ്ങളിൽ കാണാത്ത പദങ്ങൾ വൃത്തിയിൽ കാണപ്പെടുമ്പോൾ എന്ന് പറയുന്നു. സൂത്രാർത്ഥബോധകം, സൂത്രത്തിന്റെ അർത്ഥത്തെ ബോധിപ്പിക്കുന്ന വാക്യത്തെയാണ് വൃത്തി എന്ന് പറയുന്നത്. മലയാളത്തിലെ വൃത്തിയല്ല, ഇതതിന്റെ അർത്ഥമൊന്നേ ഉള്ളൂ. സൂത്രാർത്ഥമാണെന്തോന്ന് ഉപദേശം അന്ത്യം ഫലിത്തസ്യാദ്. ഇതാണ് വൃത്തി. ഈ വൃത്തിയിൽ സൂത്രത്തിൽ കാണാത്ത പദങ്ങളുണ്ട്. ഹലന്ത്യം എന്ന് പറയുന്ന സൂത്രത്തിൽ കാണാത്ത പദങ്ങളുണ്ട്. അതെന്ന് പറയുന്ന സൂത്രേഷു അധിഷ്ഠം പദം, പദമെന്നോ പദങ്ങളെന്നോ എന്ന് പറയാം. അപ്പൊ ഏതൊരു സൂത്രത്തിനാണോ വൃത്തി എഴുതുന്നത്, ആ വൃത്തിയിൽ സൂത്രത്തിലില്ലാത്ത പദങ്ങൾ കാണപ്പെടുന്നുണ്ടെങ്കിൽ സൂത്രാന്തരാത് അനുവർത്തനീയം സർവത്ര, സൂത്രാന്തരാത് അനുവർത്തനീയം ഗ്രാഹ്യം. സൂത്രാന്തരത്തിൽ നിന്നോ പൂർവസൂത്രത്തിൽ നിന്നോ അനുവർത്തിച്ചതായി ഗ്രഹിക്കേണ്ടതാണോ എന്നോ, പൂർവസൂത്രത്തിൽ നിന്നോ പൂർവസൂത്രങ്ങളിൽ നിന്നോ അനുവർത്തിക്കാം. താഴെയുള്ള സൂത്രത്തിൽ നിന്നും മേലോട്ടും എടുക്കും. അതൊക്കെ അതിന്റെ ഉദാഹരണം വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കും. പൊതുവെ കാണുന്ന എന്താണ്? പാണിനിയുടെ ഈ ഒരു വിദ്യയാണ്. ഒരു സൂത്രത്തിൽ നിന്ന് അതിന്റെ അർത്ഥം കിട്ടുന്നതിന് ആവശ്യമുള്ള പദങ്ങൾ അതിന്റെ പൂർവ്വസൂത്രങ്ങൾ ചേർത്തിരിക്കും. ഇപ്പൊ എത്ര ദീർഘവീക്ഷണത്തോടുകൂടിയാണ് അത് ചെയ്യുന്നത് നോക്കണം. 156-ാമത്തെ ഒരു സൂത്രത്തിന്റെ അർത്ഥം കിട്ടണമെന്നുണ്ടെങ്കിൽ ആ സൂത്രത്തിൽ ഉള്ള പദങ്ങളിൽ കൂടുതൽ പദം അർത്ഥം കിട്ടുന്നതിന് ആവശ്യമുണ്ടെങ്കിൽ ആ പദങ്ങൾ പാണിനി മുമ്പ് ചേർത്തിരിക്കും. മുമ്പുള്ള സൂത്രങ്ങളിൽ അവിടെ ചേർക്കുമ്പോൾ അതിന് അതിന്റെ അർത്ഥം വേറെ ആയിരിക്കും. ഓരോ സ്ഥലത്തും വരുമ്പം സൂത്രാർത്ഥം മാറിക്കൊണ്ടിരിക്കും. 1-ാമത്തെ സൂത്രത്തിലൊരു പദം കൊണ്ട് കേട്ടുന്ന ആ സൂത്രാർത്ഥമല്ല അതേ പദം 2-ാമത്തെ സൂത്രത്തിൽ വരുമ്പോൾ, 3-ാമത്തെ സൂത്രത്തിൽ വരുമ്പോൾ വേറെയായി. ഓരോ സൂത്രങ്ങളിലും ആ സൂത്രങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തമായ അർത്ഥങ്ങളെ ആ ഒരു പദം തന്നെ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പൊ ഇത് ദീർഘവീക്ഷണത്തോടെ കണ്ടുകൊണ്ടാണ് പാണിനി സൂത്രങ്ങളുടെ രചന തന്റെ മനസ്സിൽ നിർവഹിച്ചത്. അപ്പൊ ഇത് സർവത്ര എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇനി ഓരോ സൂത്രങ്ങളും വ്യാഖ്യാനിക്കുമ്പോഴും ഈ നിയമം മനസ്സിൽ കരുതണം എന്നാണ് സർവത്ര എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ശിഷ്യൻ ഗുരുവിനോട് ചോദിക്കും, ഹൽ അന്ത്യം രണ്ട് പദമല്ലേ ഉള്ളൂ, ഇവിടെ എങ്ങനെ ഇത്രയും വലിയ അർത്ഥം വന്നു? ഇത് ഈ സൂത്രത്തെ എന്ത് സൂത്രം എന്ന് പറയുന്നു? സപ്ഞാസൂത്രം. ഇതിലെ സപ്ഞ എന്താണ്? സപ്ഞി എന്താണ്? ഉപദേശത്തിലെ അന്ത്യമായ ഹല്ലെന്ന് പറയുന്നു. എല്ലാ ഹല്ലിനും ഇല്ലല്ലോ, ഉപദേശത്തിന്റെ അന്ത്യമായ ഹല്ലാണ് സപ്ഞി എന്ന് വെച്ചാൽ സപ്ഞയുള്ളത്. സപ്ന എന്ന് പറഞ്ഞ പേര്. അപ്പോ ഇവിടെ എന്ത് ചെയ്തു? ഹലന്ത്യം എന്ന് പറയുന്ന സൂത്രം കൊണ്ട് അയ്യുള്ളിലാണ് ഇതിന് നിസ്സഞ്ജ വിധിച്ചു. അടുത്ത് പറയുന്ന അദർശന ലോപഹ പ്രസക്തസ്യ അദർശനൻ ലോകസപ്നം സ്യാ. ഇത് പറയുമ്പോ ഇത്രയേ ഉള്ളൂ, പ്രസക്തമായതിന് വരുന്ന അദർശനത്തിന് ലോപം എന്ന് പേരെന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം മനസ്സിലാകത്തില്ല. ആണ് വിശദീകരിച്ചത്. പഴയകാലത്ത് ഇന്നത്തെ പണി ഇതൊന്നും എഴുതിയല്ല പഠിക്കുന്നത്. ഒരാൾ ചൊല്ലിക്കൊടുക്കുന്നു, വേറെ ആൾ കേൾക്കുന്നു, ഗുരുമുഖത്തു നിന്നാണ് കേട്ടു പഠിക്കുന്നത്. അപ്പോ ഈ പറയുന്ന അയവുണ്ടെന്നും ഇന്നത്തെ പോലെ നമ്മൾ കാണുകയല്ല. നമ്മൾ കാണുന്നു, എഴുതുന്നു, വെട്ടിക്കളയുന്നു. ലോകം എന്ന് പറഞ്ഞാൽ എന്താണ്? വെട്ടിക്കളയുക. പണ്ടങ്ങനെയല്ല, ഒരാൾ ഉച്ചരിക്കുക, കേൾക്കുക, പിന്നെ ഉച്ചരിക്കാതിരിക്കുക, അതാണ് ലോകം. വായുവാണ് എന്ന് ഉച്ചരിച്ചു, എന്നിട്ട് അണ്ണെന്ന് പറയുന്ന പ്രത്യാഹാരത്തെ ഉണ്ടാക്കി, അത് കഴിഞ്ഞിട്ട് അതിനൊരിടത്ത് പ്രയോഗിക്കുന്നു, ഒരു ലക്ഷ്യസ്ഥാനത്ത് പ്രയോഗിക്കുന്നു. എവിടെയാണോ സൂത്രങ്ങളെ പ്രയോഗിക്കുന്നതിനാണ് ലക്ഷ്യസ്ഥാനം എന്ന് പറയുന്നു. ഒരു ശബ്ദത്തിൽ അവിടെ പ്രയോഗിക്കുന്നിടത്ത് നിന്നെ വിട്ടുകളയുന്നു. അപ്പൊ പ്രയോഗിക്കുന്ന സമയത്ത് ആ ഈ ഇത്രേ പറയുന്നുള്ളൂ. വാസ്തവത്തിൽ ഇവിടെ സൂത്രത്തിൽ ആ ഈ ഉണ്ട്. പക്ഷെ പ്രത്യാഹാര സംജ്ഞയുണ്ടാക്കി വേറെ സ്ഥലത്ത് കൊണ്ടുപോയി അതിനെ പ്രയോഗിച്ചപ്പോൾ എന്ത് ചെയ്തു? ആ ഈ ഉദാഹരണം പറഞ്ഞ എണ്ണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലോ. എണ്ണെന്ന് പറയുന്ന ഒരു പ്രത്യാഹാരം, യ വ ര ല നാല് വർണ്ണങ്ങൾ. ഇത് വേണച്ചി എന്ന് പറയുന്നിടത്ത് സൂത്രത്തിന്റെ ദൃഷ്ടാന്തങ്ങൾ ശുദ്ധിഭാസ്യ മധുരി ധാത്രംശ ലാകൃതി ഇവിടെയൊക്കെയാണ് ഇത് പ്രയോഗിക്കുന്നത്. പ്രയോഗിച്ചെടുത്ത് നാല് ഉദാഹരണം കിട്ടി. ശുദ്ധിഭാസ്യ യകാരത്തെ പ്രയോഗിച്ചു, മധുരി വകാരത്തെ ഉപയോഗിച്ചു, ധാത്രംശ രേഖത്തെ ഉപയോഗിച്ചു, ലാകൃതി ലഹനം ഉപയോഗിച്ചു. പക്ഷെ എണ്ണം എന്ന് പറയുന്നില്ല, ഒരു നകാരമുണ്ട്, അതവിടെ ഒരിടത്തും പ്രയോഗിച്ചു കണ്ടില്ല. അതിനെന്ത് സംഭവിച്ചു? അതാണ് പറയുന്നത്, വാസ്തവത്തിൽ ഐ ഊണ് എന്ന് പറയുമ്പോ നാവും അവിടെ പ്രസക്തമാണ്. അതാണ് പ്രസക്തസ്യ ഉച്ചാരണ പ്രസക്തസ്യ. എഴുത്ത് വെച്ചാണെങ്കിൽ എഴുതുന്ന എഴുത്ത് പ്രസക്തമാകുമ്പോൾ എന്ന് പറയാം ഇന്നത്തെ രീതിക്ക്. പണ്ടത്തെ രീതിക്കാണെങ്കിൽ ഉച്ചാരണം പ്രസക്തമാകുന്നിടത്ത് വെച്ചാൽ ആ ഈ ഊണ് എന്ന് ഉച്ചരിക്കേണ്ടിടത്ത് ആ ഈ ഓ എന്നെടുക്കുക, യാവാരാല എന്നുച്ചരിക്കേണ്ടത് യാവാരാല ഇത്രയും ഉച്ചരിക്കുക. അതാണ് പ്രസക്തസ്യ എന്ന് പറഞ്ഞാൽ എന്താണോ ഉച്ചാരണ പ്രസക്തസ്യ, ഉച്ചാരണം പ്രസക്തമായിരിക്കുന്നിടത്ത്. അദർശനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉച്ചരിക്കാതിരിക്കുക. അതാണ് അദർശനം. ഇനി നമ്മൾ കാണുന്നു എന്നുള്ള എഴുത്തുക കാണുക എന്നുള്ളതാണെങ്കിലോ അദർശനം എന്ന് വെച്ചാൽ അതിനെ മാച്ച് കളയുക, സ്ലേറ്റിൽ എഴുതിയിട്ട് മാച്ച് കളയുക കാണുന്നു, അല്ലെങ്കിൽ വെട്ടിക്കളയുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന് വരുന്ന സ്വപ്നയാണ് ലോപം, ലോപസ്വപ്നസ്യ. അപ്പൊ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു വർണ്ണം ഉപദേശിച്ചത് കൊണ്ട്, എന്തുകൊണ്ടാണ് ഉച്ചരിക്കണമെന്ന് പറയുന്നത്? ഉപദേശിച്ചതിന്റെ പേരിൽ അത് ഉച്ചരിക്കേണ്ടി വരികയും അത് ഉച്ചരിക്കാതിരിക്കുകയും ചെയ്യുന്നതായി കണ്ടാൽ അതിനെ ലോപം എന്ന് പേര് പറയുന്നു. അതിന് ലോകസ്വപ്നയുണ്ട്. അയ്യുണ് ഉച്ചരിച്ചു, ശിവൻ ഉച്ചരിച്ചു, അല്ലെങ്കിൽ പാണിനി ഉച്ചരിച്ചു, പിന്നീട് അത് ഉപയോഗിക്കുന്നവരെല്ലാം അത് ഉച്ചരിക്കുന്നു അയ്യുൺ. പക്ഷെ പ്രക്രിയ ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ഉണ്ണുതനെ ഉച്ചരിച്ചില്ല, ഈ മൂന്നേ ഉച്ചരിച്ചുള്ളൂ. ഉണ്ണുതന് എന്ത് സംഭവിച്ചാൽ ലോപം എന്ന് പറയുന്ന സ്വപ്ന വന്നു. ലോപം എന്നാ എന്താ കാര്യം? അതടുത്ത് പറയുന്നു. അപ്പൊ ഇവിടെ എന്താണ്, എന്ത് സൂത്രമാണിത്? ഇവിടത്തെ സ്വപ്ന എന്താണ്? ലോപം. എന്താണ് സ്വപ്നി? അദർശനം. അദർശനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉച്ചാരണാഭാവം. ഉച്ചരിച്ചില്ലെങ്കിൽ കേൾക്കത്തുമില്ല, ഉച്ചരിച്ചാലേ കേൾക്കത്തുള്ളൂ, എഴുതിയാലേ കാണത്തുള്ളൂ, ഉച്ചരിച്ചാലേ കേൾക്കത്തുള്ളൂ. ഉച്ചരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ശ്രവണാഭാവം വരും, അർത്ഥാത് ശ്രദ്ധിക്കുന്നതാണ്. എഴുതിയില്ലെങ്കിൽ ദർശനാഭാവം വരും, എന്തായാലും അഭാവം, അത് കാണുന്നില്ല എന്ന് ചുരുക്കും. അപ്പോൾ ലോകം വരുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഫലത്തിൽ എന്താ? അഭാവം. എന്തുകൊണ്ട് ലോകം എന്ന് പറഞ്ഞാൽ അഭാവം എന്നാണ് എന്റെ അർത്ഥം. പാണിനി അയ്യുകൊണ്ടില്ല എണ്ണതിന് ലോകം വിധിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അദർശനത്തെ വിധിച്ചു. അദർശനത്തെ വിധിച്ചു എന്ന് പറഞ്ഞാൽ എന്താണോ? ഉച്ചാരണ അഭാവത്തെ വിധിച്ചു എന്ന് വെച്ചാൽ ഉച്ചരിക്കാൻ പാടില്ല. ശ്രവണ അഭാവം വന്നു എന്നുവെച്ചാൽ അത് കേൾക്കത്തില്ല. ദർശന അഭാവം വന്നു, അതിനെഴുതുന്നില്ല. പല രീതിയിലും ഇത് പറയാം. മുഖ്യമായി വരുന്ന ഉച്ചാരണാഭാവം, കാരണം കേൾക്കാതിരിക്കുന്ന എന്തുകൊണ്ട് ഉച്ചാരണം ഉച്ചരിക്കാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഉച്ചാരണം പ്രസക്തമായ ഒന്ന് ഉച്ചരിക്കാതിരുന്നാൽ അതിന് ലോകം എന്ന് വരുന്നു, ലോകസത്യം വരുന്നു. വായുകൊണ്ടിലാണ് ഇങ്ങനെ ലോകസത്യം വന്നു. പിന്നെ ഉച്ചരിക്കുന്നില്ല, കേൾക്കുന്നില്ല, കാണുന്നില്ല, സാധനമില്ല. അപ്പൊ ഈ സൂത്രം എന്താ ചെയ്യുന്നത്? അദർശന ലോപ, അദർശനത്തിന് ലോപം എന്ന് പറയുന്ന സ്വപ്നം വിധിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഫലത്തിൽ ലോപം എവിടെയെങ്കിലും വിധിച്ചു കഴിഞ്ഞാൽ അതിന് അദർശനം വരും, അത് കാണത്തില്ല, അവിടെ പിന്നെ ഉണ്ടാവത്തില്ല. അപ്പൊ കാണത്തില്ലെന്ന് പറഞ്ഞാലേ മനസ്സിലാവും, കേൾക്കത്തില്ലെന്ന് പറഞ്ഞാൽ വീണ്ടും ചിന്തിക്കും എന്താ കേൾക്കാത്ത. അപ്പോ അദർശനത്തിനാണ് ലോപസഞ്ജ വിധിക്കുന്നത്. തസ്യ ലോപ തസ്യ ഇതോ ലോപ സ്യാ നമുക്ക് ഒന്നേ മൂന്നേ മൂന്നിലാണ് ഹലന്ത്യം, അതിനുമ്പിലാണ് ഉപദേശ ജനനാസിസഞ്ജവിധിക്കുന്ന സൂത്രങ്ങൾ. ഇവിടെ കുറെ അധികം വരുന്നുണ്ട് ഇസഞ്ജവിധിക്കുന്ന സൂത്രങ്ങൾ. അതിന് നമ്മൾ പഠിക്കുന്ന സൂത്രങ്ങൾ. അപ്പൊ അങ്ങനെ ഇസഞ്ജ വിധിച്ചതിന് ശേഷം ഒന്നേ മൂന്നേ ഒമ്പതിൽ പറഞ്ഞിരിക്കുകയാണ് തസ്യ ലോകഹ. അപ്പൊ പൂർവത്തിൽ നിന്നെത്തി ഇങ്ങോട്ട് വരും, അതിനോട് അഭേദമായി അന്വയിക്കുന്നു. തസ്യ എന്ന് പറയുന്ന ഷഷ്ടിയുടെ സമാന അധികരണമായി അന്വയിക്കും. അതൊക്കെ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അർത്ഥം എന്ത് പറയും? തസ്യ ഇതഹ എന്തർത്ഥം പറയും? ആ ഇത്തിന് പൂർവസൂത്രങ്ങൾ ഏതിനാണോ ഇത്തെന്ന സപ്നയെ വിധിച്ചത് ആ ഇത്തിന് എന്തുവരും? ലോപഹ സ്യാദ്, ലോകത്തെ വിധിക്കുന്നു. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആ ഈ ഓണ് എന്ന് പറയുന്നതിലാണ് അകാരം. ആ നകാരത്തിന് ഹലന്ദ്യം എന്നുള്ള സൂത്രം ഇത്ത് സപ്ന വിധിച്ചു. നകാരത്തിന് ഇത്തെന്ന സപ്ന വന്നു. അത് കഴിഞ്ഞിട്ട് തസ്യ ലോപഹ, ആ ഇത്തായ നകാരത്തിന് ലോപത്തെ വിധിക്കുന്നു. ഇത്തിന് ലോപത്തെ വിധിക്കുകയാണ്. അത് ഏതുപോലെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഗോണിച്ച് എന്ത് ചെയ്തു? ഈക്ക് എന്തിനെ വിധിച്ചു? എണ്ണിനെ വിധിച്ചു. ഈയുടെ സ്ഥാനത്ത് യകാരത്തെ വിധിച്ചു. അത് ശ്രദ്ധിച്ചു മനസ്സിലാവും. ഇഗോണിച്ച് എന്ന് പറയുന്ന ഈയുടെ സ്ഥാനത്ത് യകാരത്തെ വിധിച്ചപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? ഈ പോയി, യകാരം വന്നു. തസ്യലോപ എന്താ ചെയ്യുന്നത്? ഐ ഉണ എന്ന് പറയുന്ന നകാരത്തിന് നേരത്തെ തന്നെ ഇസഞ്ഞ കിട്ടിയതുകൊണ്ട് ആ ഇത്തായ നകാരത്തിന് ലോപത്തെ വിധിച്ചു. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും? എന്താ സംഭവിക്കുന്നു? പേടിക്കാതെ പേടിക്കാതെ ധൈര്യമായിട്ട് പറയുക. അദർശനം എന്നല്ല ഞാൻ പ്രതീക്ഷിച്ച ഉത്തരം. നിങ്ങൾ പറയുന്നത് ശരിയാണ്. ലോപം വരുന്നു, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അദർശനത്തിൽ എത്തുന്നത്. അതാണ് ഞാൻ പ്രതീക്ഷിച്ച ഉത്തരം ക്രമമായിട്ട്. അതായത് അതാണ് ഞാൻ ആദ്യം ഉദാഹരണം പറഞ്ഞു. എന്ത് ചെയ്തു? ഈക്ക് യകാരത്തെ വിധിച്ചപ്പോൾ അവിടെ എന്ത് ചെയ്തു? ഈ പോയിട്ട് അവിടെ എന്ത് വന്നു? യകാരം വന്നു. അത് ശ്രദ്ധിച്ചു മനസ്സിലാവും. അതുപോലെ ഇവിടെ ഐവണ്ണില്ല നകാരം. ആ നകാരത്തിന് എന്ത് ചെയ്തു? ആദ്യം എന്ത് ചെയ്തു? സഞ്ജ വിധിച്ചു. നകാരം ഇത്തായി. ആ ഇത്തിന് ലോകം വിധിച്ചു എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? ലോപം വരുന്നു. ഇത്ത് പോയി ലോപം വരുന്നു. അതെന്താ ഇത്ത് പോയിട്ട് ലോപം വരുന്നത്? അവിടെ ലോപ എന്നുള്ള ഇരിക്കുമോ? ഇല്ലല്ലോ. അപ്പൊ അവിടെ എന്താണ്? അപ്പൊ നമുക്ക് ചിന്തിക്കേണ്ടി വരും, എന്താണ് ലോപം? അപ്പൊ അവിടെ എന്താ വരുന്നത്? അദർശനം വരുന്നു. ലോപം വിധിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഇത്രയും നിങ്ങൾ പഠിച്ചതുകൊണ്ട് അല്പം കൂടെ ചിന്തിക്കാൻ വേണ്ടി പറയാം. ഇഗോണിച്ചി എന്ന് പറയുന്നിടത്ത് എന്താണ്? ഇക്കിന്റെ സ്ഥാനത്ത് എണ്ണ വന്നു. ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളവർക്ക്, മനസ്സിലാക്കാൻ പ്രയാസമുള്ളവർ വിട്ടുകളായത്. ചില കളികൾക്ക് നമുക്ക് തുല്ലിട്ട് മാറിക്കളയാം, വിട്ടു നമുക്ക് പറ്റത്തില്ല. പറ്റുമെന്നുള്ളവർ മനസ്സിലാക്കുക. പ്രയാസമായിട്ടല്ല ഞാൻ പറയുന്നത്. ഇത് തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞു വ്യാകരണം തുടങ്ങുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാ മാന്യ മഹാജനങ്ങളെയും ഞാൻ വ്യാകരണം പഠിപ്പിച്ചേ അടങ്ങത്തുള്ളൂ. ഓർമ്മയുണ്ടോയെന്ന് അറിയത്തില്ല. അങ്ങനെയൊക്കെ പ്രഖ്യാപനം നടത്തിയിട്ടാണ് ഞാൻ ഈ തുടങ്ങിയത്. എന്നുവെച്ചാൽ എന്താ എന്റെ അർത്ഥം? ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും മനസ്സിലാക്കത്തക്ക രീതിയിൽ വ്യാകരണം ഞാൻ വിശദീകരിക്കുമെന്ന് ഞാൻ അർത്ഥമുള്ളൂ. നിങ്ങൾ പഠിച്ചോ പഠിച്ചില്ല എന്നുള്ളത് നിങ്ങളുടെ ജോലിയാണ്, അതെന്റെ ജോലിയും. ഞാൻ പറഞ്ഞതാണ് ഇവിടെ ഇരിക്കുന്ന ആർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ ഞാനത് വിശദീകരിക്കും. അറിയൻ പറയുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല, അത് എന്റെ കുറ്റമാണല്ലോ. മനസ്സിലാകണമെന്നുള്ള ഉദ്ദേശത്തിൽ, സദുദ്ദേശത്തിൽ ഞാൻ വിശദീകരിച്ചു. മനസ്സിലായില്ലെങ്കിൽ അതിന്റെ ജീനില്ല, വിത്തില്ല എന്ന് പറഞ്ഞ് സമാധാനപ്പെടുക. അല്ല, ഞാനെന്ത് ചെയ്യാൻ? മനസ്സിലാക്കിയ അടങ്ങുമെന്ന് വാശി പിടിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ വാശിയുള്ളവർക്ക് മനസ്സിലാക്കാം. അത്ര വലിയ വാശിയൊന്നുമില്ലെങ്കിൽ ഇത് മനസ്സിലാകത്തില്ല. പരിശ്രമം വേണം. എല്ലാവരുടെയും ജീൻ ഒരുപോലെയല്ല. ചിലർക്ക് എളുപ്പം മനസ്സിലാവും, ചിലർക്ക് കൂടുതൽ പരിശ്രമം ആവശ്യമാണ്. അപ്പം അത്രയ്ക്ക് ഞാനും കൂടെ പരിശ്രമിക്കണമെന്ന് പറഞ്ഞാൽ എന്റെ പ്രായം അതിനെ അനുവദിക്കുന്നില്ല. എന്നുവെച്ചാൽ അത്രയും ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് എന്നും എന്നും എന്നും എന്നും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ആയുസ് ചിലതും ബാക്കി കാണത്തില്ല. അതുകൊണ്ട് അതല്ല, ഞാൻ ഒരു തവണ ഇത് വിശദീകരിക്കും, നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. പിന്നെ ആവർത്തിക്കേണ്ടത് ശ്രോതാക്കളുടെ പക്ഷത്താണ്, ഞാനല്ല ആവർത്തിക്കേണ്ടത്. വീണ്ടും ആവർത്തിക്കുമ്പോൾ മനസ്സിലാവും. അല്ല, ഞാനും ആവർത്തിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല. അതുകൊണ്ട് മനസ്സിലാക്കത്തക്ക രീതിയിൽ ഞാൻ പറയുന്നു, അതിനുവേണ്ടി പരിശ്രമിക്കുക, മനസ്സിലാകും. അതേ എനിക്ക് പറയാൻ പറ്റും. ആദ്യം പറഞ്ഞിരുന്നു കുറച്ച്, ഞാനത് പിന്നിലോട്ട് വലിഞ്ഞിരിക്കുകയാണ്. പരിശ്രമിച്ചാൽ മനസ്സിലാകും, ആ പക്ഷത്തിന് മാറ്റമൊന്നുമില്ല. പക്ഷെ പരിശ്രമിക്കണം, ഞാനല്ല കേൾക്കുന്നവർ. അതെല്ലാം വീണ്ടും ആവർത്തിക്കാൻ പറ്റില്ല എന്നറിയാം. അപ്പൊ ഇവിടെ പറയും വ്യത്യാസം എന്താണ് നോക്കുക. ഇഗോ എണർജി ഇക്കിനെണ്ണ വിധിച്ചു. അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു? ഈയുടെ സ്ഥാനത്ത് യകാരം വന്നു. നമ്മളവിടെ എന്തിനാ കാണുന്നത്? യകാരത്തെയാണ് കാണുന്നത്. ഈയുടെ സ്ഥാനത്ത് യകാരം. ഇവിടെ എന്താ സംഭവിച്ചത് നോക്കുക. ആയി ഗുണ അതിന് ഇത്ത് സജ്ഞ വിരിച്ചു. ഇവിടെ എന്താ സംഭവിച്ചത്? നീന്നെ അവിടെ ഇരിക്കുന്നത്, പക്ഷെ അതിനെന്ത് ചെയ്തു? മറ്റൊരു സ്വപ്നം വന്നു. കാരണം അത് വിധി എന്ന് വെച്ചാൽ സ്വപ്നയാണ് വിരിച്ചിരിക്കുന്നത്. ഈഗോ എണർജി എന്ന് പറയുന്നിടത്ത് എന്താ സംഭവിച്ചത്? ഈക്ക് യകാരം ആദേശമായി വന്നു. രണ്ടിന്റെ വ്യത്യാസം മനസ്സിലാവും. ഈഗോ എണർജി എന്ന് പറയുന്നിടത്ത് ഈയുടെ സ്ഥാനത്ത് യകാരം വന്നെന്ന് വെച്ചാൽ ആദേശം, ഈ പോയി. ഹലന്തിയോ എന്ന് പറയുന്നത് എന്താണ്? ഐ ഉണ്ണിന്റെ എണ്ണതിന് ഇത്തെന്ന് പറയുന്ന സജ്ഞ വിളിച്ചു. അപ്പൊ അത് പോയോ? ഇല്ല, അത് ആവേശമല്ല, അതിനൊരു പേര് കൂടി കിട്ടി. ഇനി നോക്കുക അടുത്ത് തസ്യ ലോപഹ. ഇതെന്താ ചെയ്തത്? ആ ഇത്ത് എന്ന സജ്ഞയുള്ള നകാരത്തിൽ ലോപത്തെ വിധിച്ചു. അപ്പോൾ ലോപത്തെ വിധിച്ചപ്പോ ലോപം എന്ന് പറയുന്ന സജ്ഞയാണോ വിധിച്ചവിടെ? ആണോ? ലോപം എന്ന് പറയുന്ന സജ്ഞ വിധിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അയുണിലെ നകാരത്തിന് ഇത്തന്നൊരു സജ്ഞയും കിട്ടും, ലോപം എന്ന് പറയുന്ന ഒരു സജ്ഞയും കിട്ടും. വിശേഷിച്ചൊന്നും സംഭവിക്കത്തില്ല. അപ്പോൾ ഇത് സജ്ഞയല്ല. പിന്നെ ലോപം എന്ന് പറയുന്നത് എന്താണ്? ലോപം എന്ന് പറയുന്നത് കൊണ്ട് ഇവിടെ നമ്മൾ ഗ്രഹിക്കേണ്ടത് ലോപത്തിന്റെ അർത്ഥത്തെയാണ്. ലോപ എന്ന് പറയുന്ന ശബ്ദത്തെ അല്ല. മനസ്സിലായോ? അതായത് ഇഗോ എണർജി എന്ന് പറയുന്നിടത്ത് ഈയുടെ സ്ഥാനത്ത് യായ വിരിച്ചപ്പോൾ യായെ തന്നെ നമ്മളെടുത്തു. ഈക്ക് യാവുന്നു. തസ്യലോപഹ എന്ന് പറയുന്നിടത്ത് ലോപത്തെ വിധിച്ചപ്പോൾ ലോപശബ്ദത്തെയെല്ലാം നമ്മൾ എടുക്കുന്നത്, ലോപത്തിന്റെ അർത്ഥത്തെ എടുത്തു. അപ്പൊ ലോപത്തിന്റെ അർത്ഥം എന്താ? അതിനാണ് പറഞ്ഞത് അദർശനം ലോപഹ. അപ്പൊ ഇവിടെ വിധിച്ച എന്താ? ലോകശബ്ദത്തെയല്ല, ലോകശബ്ദത്തിന്റെ അർത്ഥത്തെ. ആ അർത്ഥം എന്താണ്? അദർശനം. അപ്പൊ ഇവിടെ ലോകത്തെ വിധിച്ചു എന്ന് പറഞ്ഞാൽ അദർശനത്തെ വിധിച്ചു. അദർശനം വിധിച്ചു എന്ന് പറഞ്ഞാൽ ഉച്ചാരണാഭാവം അല്ലെങ്കിൽ ശ്രവണാഭാവം, ദർശനം എന്തായാലും അഭാവമാണ്. അങ്ങനെയാണ് ഇവിടെ അഭാവം വരുന്നത്. അപ്പോൾ ഈ തസ്യ ലോപഹ എന്ന് പറയുന്ന ഒരു വിധിയാണ്, ആദേശം ആണ്. പക്ഷെ ഇഗോണച്ചി പോലെയുള്ള ആദേശമല്ല. വ്യത്യാസം മനസ്സിലാകും. ഇഗോണച്ചി എന്ന് പറയുന്നിടത്ത് ഈക്ക് യാ വിധിച്ചപ്പോൾ ഈ പോയി ആയിരുന്നു. തസ്യ ലോപ എന്ന് പറയുന്ന ഇത്തിന് വിധിച്ചപ്പോ അവിടെ ആ ഇത്ത് പോയിട്ട് അവിടെ ലോപഹ രണ്ട് ശബ്ദമല്ലേ ഇരിക്കുന്നത്. പിന്നെയോ ആ ശബ്ദത്തിന്റെ അർത്ഥത്തെയാണ് അവിടെ വിധിച്ചത്. അർത്ഥത്തെ വിധിക്കാന്ന് പറഞ്ഞാൽ അതെന്താണോ? അഭാവം. അതുകൊണ്ടാണ് തസ്യ ലോപ വിധിക്കുമ്പോ അയോണില്ല നകാരം നമ്മൾ പറയുന്നത് ഇത്തായി ലോപിച്ചു പോയി എന്ന് പറയുന്നു. ലോപിച്ചു പോയി എന്ന് പറയുന്നത് മലയാളത്തിലെ പ്രയോഗമാണ്. അത് ലോപിച്ചു പോയി എന്ന് വെച്ചാൽ അതിന്റെ അഭാവം വന്നു. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലേ. അത് മനസ്സിലായാലേ ഈ അദർശൻ ലോപ എന്താണ്, തസ്യ ലോപ എന്താണ് വളരെ കാലം പഠിച്ചു കഴിഞ്ഞാൽ ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവത്തില്ല. കാരണം അദർശന ലോപ എന്ന് പറയുന്നിടത്തും പറയുന്നു ലോപഹ, തസ്യ ലോപ എന്ന് പറയുന്നിടത്തും പറയുന്നു ലോപഹ. രണ്ടിടത്തും ഒന്നാണല്ലോ പറയുന്നത്. എന്താ രണ്ടും തമ്മിൽ വ്യത്യാസം പലരും ചിന്തിക്കും അല്ലേ. രണ്ട് സൂത്രം നോക്കുക, രണ്ട് സൂത്രത്തിൽ ഒരേ കാര്യമാണ് പറയുന്നു. അദർശനം ലോപഹ എന്ന് പറയുന്നിടത്ത് എന്തിനെ വിധിച്ചിരിക്കുന്നു? ലോപത്തെ. തസ്യ ലോപഹ എന്ന് പറയുന്നിടത്ത് എന്തിനെ വിധിച്ചു? ലോപത്തെ. രണ്ടിനും തമ്മിൽ എന്താ വ്യത്യാസം? അവിടെയും ലോകം വിധിച്ചു, ഇവിടെയും ലോകം വിധിച്ചു. പലർക്കും ആശയം കുഴപ്പമുണ്ടാകും. നിങ്ങൾ ബുദ്ധിമാന്മാരായതുകൊണ്ട് ഇതുവരെ അത് വന്നില്ല. ഇപ്പൊ ഞാൻ ആശയക്കുഴപ്പമുണ്ടാക്കുന്നു. എന്തിനായി രണ്ട് ലോകം? അപ്പൊ അത് അതിന്റെ വഴിക്ക് ചിന്തിച്ച് മനസ്സിലാക്കുന്നു. തലച്ചോറില് ബ്രെയിനിൽ അടഞ്ഞു കിടക്കുന്ന ചില ചാനലുകളുണ്ട്, അത് തുറക്കണം, അതുവഴി സഞ്ചരിക്കണം. അപ്പോഴേ ഇത് പൊടിയിട്ടത്തുള്ളൂ. അങ്ങനെ വരും. തസ്യയുടെ ബഹ സജ്ഞാസൂത്രമാണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെന്താ അങ്ങനെ സംശയം വന്നു? വിധി വിധി. പക്ഷേ അതാ ഞാൻ പറഞ്ഞത്, ആ വിധിക്ക് വ്യത്യാസമാണ്. വിധി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? ഇവണിച്ചു പോലെയാണെന്ന് വിചാരിക്കും. അപ്പൊ ഇത്തിന് ലോകത്തെ വിചാരിച്ചാൽ എന്ത് ചെയ്യും? അത് പോയിട്ട് അവിടെ എന്തിരിക്കും? ലോപഹ എന്ന് പറയുന്നത് എന്ത്? ശബ്ദം എന്ന് നമ്മൾ ഭ്രമിക്കും. ഇവണിച്ചി എന്ന് പറഞ്ഞിടത്തോ ഈക്ക് യകാരത്തെ വിധിച്ചപ്പോ ഈ പോയിട്ട് അവിടെ എന്ത് വന്നു? യാ വന്നു. അപ്പൊ ഇത്തിന് ലോകത്തെ വിധിച്ചു കഴിഞ്ഞാൽ ഇത്ത് പോയിട്ട് അവിടെ എന്ത് വരും? ലോപഹ എന്ന് പറയുന്ന ശബ്ദം. അത് വരാതിരിക്കാനാണ് പറഞ്ഞത്. ലോപഹ എന്ന് പറയുന്നത് പാണിനിയുടെ ഒരു പാരിഭാഷികമായ ശബ്ദമാണെന്ന് വെച്ചാൽ പാണിനി അതിനൊരു അർത്ഥത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലോപഹ എന്നുള്ളതുകൊണ്ട് പാണിനി ഉദ്ദേശിക്കുന്ന എന്താണ്, ഇവിടെ വിധിക്കുന്ന എന്താണ്? ആ അർത്ഥത്തെയാണ്. ആ അർത്ഥമാണ് ഇവിടെ ഫലത്തിൽ ആദേശമായി വരുന്നത്. ഫലത്തിൽ, കാരണം ആദേശമായിരിക്കണമെങ്കിൽ ഒരു സാധനം വേണം. ഇത് അഭാവമല്ലേ. അഭാവത്തിന് ഒരിടത്തും ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് പറയാം. പക്ഷെ അങ്ങനെ എങ്ങനെ? ലോപഹ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം ആദേശമായി ഒന്നു പറയാം. പക്ഷെ ആ അർത്ഥം എന്ന് പറയുന്ന ഒരു ശൂന്യത ആയതുകൊണ്ട് ശൂന്യതയ്ക്ക് ഒരിടത്ത് ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ എന്ത് വരുന്നു? ശൂന്യത വരുന്നു. അത്രയല്ല, അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം. എങ്ങനെ? അയോണില് ഇന്ന് ഇത്താണ്. ആ ഇത്തിന്റെ സ്ഥാനത്ത് അദർശനം ആദേശമായി വന്നു എന്ന് പറഞ്ഞാൽ അദർശനമുണ്ട്. അദർശനം എന്ന് വെച്ചാൽ ഒന്നുമില്ല. അപ്പൊ അവിടെ വരാൻ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഫലത്തിൽ അങ്ങനെ പറയാം. മനസ്സിലായല്ലേ. അതാണ് ഈ രണ്ട് ലോപയുടെ ആവശ്യം വന്നത്. അദർശനം ലോപഹ, തസ്യ ലോപഹ. ഇത് ഞാൻ മുമ്പ് വിശദീകരിച്ചിട്ടുള്ളതല്ല. മുമ്പ് പഠിച്ചിട്ടുള്ളവർക്ക് ഇത് വ്യക്തമാകും. വ്യക്തമാകാത്തവർ ഒന്നുകൂടി ചിന്തിച്ചു നോക്കുക എന്താ സംഭവിച്ചതെന്ന്. ഇപ്പൊ ചിലപ്പോൾ ഒരു പുക പോലെയൊക്കെ തോന്നും. തീ കാണണമെന്നുണ്ടെങ്കിൽ ബ്രെയിൻ വർക്ക് ചെയ്യുമ്പം അതിൽ നിന്ന് തീ ജ്വാലകളൊക്കെ പ്രകാശിക്കും, പുക മാറും. ആദ്യം പുക പിന്നെ തീയതാണ്. തസ്യലോപഹ ആ ഇത്തിന് എന്നുവെച്ചാൽ ഇത്തിനൊന്നും മതി, ആ ഇത്തെന്നൊന്നും വേണ്ട. നമ്മൾ പറയുമ്പോഴേ ഇത്തിന് ലോകം എന്ന് പറഞ്ഞാൽ മതി. ആ ഇത്തനെന്ന് പറഞ്ഞില്ലെങ്കിൽ എന്താ കുഴപ്പം, ഇത്തനെന്നേ പറയുന്നുള്ളൂ, വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. പിന്നെ തസ്യത്തഹ എന്ന് പറഞ്ഞാൽ എന്താണ്, അതെന്താണെന്നുള്ള ഒരു ചർച്ച വരുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പരാമർശിച്ചോ എന്ന് സംശയമാണ്. ഇത്തഹ എന്ന് മാത്രം പറഞ്ഞാൽ മതി, പൂർവ്വത്തെ നിങ്ങോട്ട് അനുവർത്തിക്കുകയല്ലേ ഇത്തഹ എന്ന്. പിന്നെ അതിന്റെ ആവശ്യമില്ല. എന്നാലും പറഞ്ഞു അതിന് മറ്റു ചില പ്രയോജനങ്ങളുണ്ട് എന്ന് നോക്ക് പറഞ്ഞെന്നാ എന്റെ പോകണം. തസ്സി ഇത്തഹ ആ ഇത്തന്, പിന്നെ അത് താഴോട്ട് പോകുമ്പോൾ അതിന് പ്രയോജനം വരും. അപ്പൊ ഇത്തഹ ലോകസ്യ ഇത്തിന്റെ ലോകം വരുന്നു. അനാഥയോ അനാദ്യർത്ഥാഹ അടുത്ത് പറയുന്നു. നാദികൾ എന്ന് വെച്ചാൽ അയോണിലണ്ണ് തുടങ്ങിയ ഇത്തുകൾ, അന്ത്യവർണ്ണങ്ങൾ. അണാദേഹ അല്ലെങ്കിൽ ഇത്തുകൾ എന്നെടുത്ത അന്ത്യം മാത്രമല്ല, ലണ്ണിനെ ആകാരത്തിൽ എടുക്കാം. നാദകൾ എന്തിനു വേണ്ടി? അണാദി അർത്ഥ, അണാദികൾക്ക് വേണ്ടിയാണ്. അർത്ഥം എന്ന് വെച്ചാൽ പ്രയോജനം. അവയുടെ പ്രയോജനം എന്തെന്ന് ചോദ്യം. സമാനം പറയുന്നു, അണു തുടങ്ങിയ സജ്ഞകൾക്ക് വേണ്ടിയാണ്, പ്രത്യാഹാരങ്ങൾക്ക് വേണ്ടിയാണ്. ഇങ്ങനെ ഒരു സമാധാനം തരുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ നേരത്തെ പഠിച്ച ക്രമത്തിലല്ല ഇപ്പൊ പഠിക്കുന്നു. അതായത് ഐഗുണിൽ ആദ്യം പാണിനി ഐഗുണം എന്ന് പറഞ്ഞ നകാരം വന്നു, ഹലന്ത്യം അതിന് നിസ്സഞ്ജ വിധിച്ചു, തസ്യ ലോക ലോകം വിധിച്ചു. ലോകം എന്ന് പറഞ്ഞ എന്താണ്? അദർശനം, അദർശനം. പിന്നെന്താ അതിന്റെ ഉപയോഗം എന്ന് ചോദിക്കും ഒരു. ഇതിങ്ങനെ ഈ ക്രമത്തിൽ പഠിച്ചു വരുന്ന ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് അങ്ങനെ ഒരു ചോദ്യം വരും. നമ്മൾ ഈ ക്രമത്തിലല്ല പഠിച്ചത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരു ചോദ്യം വരാത്തത്. ഹലന്ത്യം പ്രകാരം നിസ്സഞ്ജ വിധിച്ചു, തസ്യലോപ്രകാരം ലോകം വിധിച്ചു. ലോകം എന്താണ്? അദർശനം. അത് പോയി. പിന്നെന്താ അതിന്റെ പ്രയോജനം? അതിന് സമാനം പറഞ്ഞിരിക്കുകയാണ്, അത് അണു തുടങ്ങിയ പ്രത്യാഹാരങ്ങളുടെ നിർമ്മിതിക്ക് വേണ്ടിയാണ്. അണാദ്യർത്ഥാഹ ആദികൾ. അപ്പൊ ചോദ്യം വരുന്നത് ആകാംക്ഷയാണ്. ഓരോ സൂത്രത്തിൽ നിന്നും ഒരാകാംക്ഷ വരും. എന്ത്, എന്ത്, എന്തിന്, ഏതിന്? അതിനനുസരിച്ചാണ് ഈ സൂത്രങ്ങൾ അടുക്കി അടുക്കി വെച്ചിരിക്കുന്നത്. ഈ ആകാംക്ഷയനുസരിച്ചല്ല, നമ്മൾ സ്വന്തം ആകാംക്ഷ അനുസരിച്ചാണ് മുമ്പ് പഠിച്ചത്. ഈ പറയുന്ന ആകാംക്ഷ അനുസരിച്ച് കുറച്ചുകൂടി എളുപ്പമാണെന്ന് തോന്നിയതുകൊണ്ട് മനസ്സിലാക്കാൻ. എന്തിന്? പ്രത്യാഹാരങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു. എന്താ ഈ പ്രത്യാഹാരം? എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള ആകാംക്ഷയ്ക്ക് സമാധാനമാണ് അടുത്ത് പറയുന്നത്. അതിരന്ധ്യേന സഹേത ആദിഹി അന്ത്യേന സഹ ഇത, അന്ത്യേന ഇതാ സഹിത ആദിഹി. അവിടെ നിർത്തണം, വായിക്കുമ്പോഴും നിർത്തണം, അർത്ഥം മനസ്സിലാക്കുമ്പോഴും നിർത്തണം. എന്തെങ്കിലും ആശയക്കുഴപ്പം വരും. മുമ്പ് ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. വ്യാഖ്യാനങ്ങളൊക്കെ പല വ്യാഖ്യാനങ്ങളും, വ്യാഖ്യാനം എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് സംസ്കൃതത്തിലെ ആധികാരിക വ്യാഖ്യാനങ്ങളല്ല, മലയാളത്തിൽ ഉള്ള വ്യാഖ്യാനങ്ങൾ. വിദ്വാൻമാർക്കും ഇതിന് വ്യാകരണമാണ് വിഷയം. പ്രമാദം സംഭവിക്കാം, വീഴ്ച സംഭവിക്കാം, അത് എനിക്ക് സംഭവിക്കാം, ഞാനും അതിൽ നിന്ന് മുക്തനല്ല. അത് വിഷയത്ര ഗഹനമാണ്, അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ എനിക്കൊരു പ്രമാദം വന്നാൽ നിങ്ങൾക്കും അത് മനസ്സിലാവും, അബദ്ധം പറ്റി. അതാണ് മനസ്സിലാക്കി എന്നുള്ളതിന്റെ തെളിവ്. അപ്പോ പല വ്യാഖ്യാതാക്കൾക്കും പ്രമാദങ്ങൾ വന്ന സ്ഥലമാണിത്. അതുകൊണ്ട് വായിക്കുമ്പോൾ ഇങ്ങനെ എടുക്കണം. അന്ത്യേന ഇതാ സഹിത ആദിഹി. അത് ഒരു ഒഴുക്കം മട്ടിൽ ഇങ്ങനെ പറയും, അന്ത്യമായ ഇത്തിനോട് കൂടിയ ആദി എന്ന് പറയും. അത് വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി അങ്ങനെ പറഞ്ഞാൽ പോരാ. അന്ത്യമായ ഇത്തിനോടുകൂടി ഉച്ചരിക്കുന്ന ആദി വർണ്ണം എന്ന് തന്നെ മനസ്സിലാക്കണം, വ്യക്തമായി മനസ്സിലാക്കണം. വ്യക്തമല്ലാതെയും മനസ്സിലാക്കണം. വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ മനസ്സിലാക്കണം. അന്ത്യമായ ഇത്തിനോട്, ഇത്തെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം, അതുകൊണ്ട് അത് പിന്നെ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇത്തിനോടുകൂടി ഉച്ചരിക്കുന്ന ആദിവർണം എങ്ങനെ ആ ഈ ഊണ് അതെടുക്കുക, അന്തിമായി ഇത്തായി ആ ഈ ഊണിനെ അതിനോടുകൂടി ഉച്ചരിക്കുന്ന ആദിവർണം എന്ന് പറയുമ്പോൾ ഏതാണ് ആദിവർണം? അപ്പൊ അന്ത്യമായ ഇത്തിനോടുകൂടി ഉച്ചരിക്കപ്പെട്ട ആദിവർണം എന്ന് പറയുമ്പോൾ ഏതായി ആണ്? അതിൽ രണ്ടും വന്നല്ലോ. അന്ത്യമായ ഇത്തിനോട് കൂടി ഉച്ചരിക്കപ്പെട്ടെന്ന് പറഞ്ഞ രാമനോട് കൂടി പോയ കൃഷ്ണൻ എന്ന് പറയുമ്പോൾ അവിടെ കൃഷ്ണൻ മാത്രമേ വരൂ, രാമനും വരും കൃഷ്ണനും വരും. രണ്ടുപേരും കൂടെ പോകുമ്പോഴേ നമുക്ക് പറയാൻ പറ്റൂ രാമനോട് കൂടി നടന്ന കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ രാമനും നടന്നു കൃഷ്ണനും നടന്നു. അതുപോലെ അന്ത്യമായ ഇത്ത് അതിനോടുകൂടി ഉച്ചരിക്കപ്പെട്ട ആദിവർണം എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് എന്ത് കിട്ടും? എന്താ കിട്ടുന്നത്? അങ്ങനെ ആദ്യവും അന്ത്യവും കിട്ടും. ഇത്രയും വരുമ്പോൾ ഇത്ര കിട്ടത്തുള്ളൂ. എന്നുവെച്ചാൽ ഒരു പ്രത്യാഹാരം കിട്ടും. പ്രത്യാഹാരം എന്ന് പറയുമ്പോൾ അതിനുള്ളത് അകത്തുള്ളതും വരും. അതിന് ഇനിയുള്ള വിശദീകരണത്തിൽ നിന്ന് അത് നമുക്ക് മനസ്സിലാവും. ഇത്രയും പറയുമ്പോൾ ആദ്യവും അന്ത്യവും കിട്ടും. ഇപ്പോ ലഘുസിദ്ധാന്തം തോന്നി പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഓരോ ഭാഗങ്ങളും കഴിയുന്നത്ര വ്യക്തമായി പഠിക്കുന്നു. ബ്രഹ്മത്തെക്കുറിച്ച് ധരിക്കും പോലെയാണ് സംഗതി, ക്ലിയർ ആയിരിക്കും. വ്യക്തമായ ഇത് ഈസി, ബ്രഹ്മജ്ഞാനം പോലെയാണ്, അതിലും എളുപ്പമാണിത്. വ്യക്തത ഇല്ലയോ പോയി, തലവേദന വരും, പഠിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അന്ത്യമായ ഇത്തിനോട് കൂടി ഉച്ചരിക്കപ്പെട്ട ആദിവർണം എന്ന് പറയുമ്പോൾ എന്തായി? ആണ് അത് എന്ത് വരുന്നു? മധ്യകാനാം സ്വസ്തി ജ സപ്ഞാസ്യ. ആ അണ്ണം എന്ന് പറയുന്നത് മധ്യകാനാം, മധ്യത്തിലുള്ള വർണ്ണങ്ങളുടെയും, സ്വസ്യ എന്ന് വെച്ചാൽ ആദിയുടെയും. കാരണം ആദി എന്ന് പറഞ്ഞ് സ്വം എന്ന് പറയുമ്പോൾ ആദിയുടെയും സപ്ഞയാകുന്നു. എന്ന് പറഞ്ഞാൽ അന്ത്യത്തിലുള്ള നകാരത്തോടുകൂടി ഉച്ചരിക്കപ്പെട്ട ആദി ആ എന്ന് പറയുമ്പോൾ അണ്ണ്. ഉച്ചരിച്ചത് ആയാണ്, പക്ഷെ രണ്ടും കൂടെ എടുത്തിട്ട് എന്താകും? അപ്പോ രണ്ടും കൂടെ ചേർത്ത് വരുമ്പോൾ എന്തായി? അന്ത്യമായ വർണ്ണത്തോടുകൂടി നമ്മൾ ഉച്ചരിച്ചത് വർണ്ണം ആദി, പക്ഷെ അന്ത്യമായ വർണ്ണനോടത്തോടുകൂടി ഉച്ചരിക്കപ്പെട്ട ആദി എന്ന് പറയുമ്പോൾ ആ മാത്രമല്ല, രണ്ടും വരും ആണ്. അത് മധ്യകാന, മധ്യത്തിലുള്ള വർണ്ണങ്ങൾ ഏതാണ്? ഈ ഓ സ്വസ്യ എന്ന് പറയുമ്പം ആദി, ആ അതിന്റെയും സപ്ഞാസ്യ, അത് സപ്ഞയാകുന്നു അല്ലെങ്കിൽ ബോധകമാകുന്നു. സപ്ഞെന്നോ ബോധകമെന്നോ പറയാം, അങ്ങനെ ബോധിപ്പിക്കുന്നു. ഇത് നല്ല വ്യക്തമായി ധരിച്ചിരിക്കുന്നു. ഇതിൽ അണുവിട അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പാടില്ല. അദ്വൈതം പറയുമ്പോൾ നമുക്ക് കുറേ കൂട്ടിച്ചേർക്കാൻ വിടാം, ഒരിടത്ത് വിട്ടുപോയാൽ വേറെടുത്ത് പറയാം. പക്ഷെ ഇവിടെ അതൊന്നും പറ്റില്ല. ഇത് കണക്ക് പോലെയാണ്, ശരിക്കും കണക്ക് പോലെയല്ല, ശരിക്കും കണക്കാണ്. അതുകൊണ്ടത് കൃത്യമായി തന്നെ പോകണം. യഥാ പറയുന്നു അണിരി ആ ഈ വർണ്ണാന സപ്ന, അത് വിശദീകരിക്കുന്നു എപ്രകാരം അണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഈ ഓ വർണ്ണങ്ങളുടെ സപ്നയാണ്. ഏവം അച്ച് അഹല് അല് ഇത്യാദി, ഇതുപോലെ തന്നെ അച്ച് ഹല് അല് ഇത്യാദികളെയും മനസ്സിലാക്കണം. അപ്പൊ ആതിരിന്ത്യേന സഹേത എന്ന് പറയുന്ന എന്ത് സൂത്രമാണ്? സപ്ന. ഇത് വിരിക്കുന്ന സപ്ന ഏതാണ്? നമ്മുടെ പ്രത്യാഹാരം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ ഇങ്ങനെ പ്രത്യാഹാരം എന്ന് പറയും. എന്ത് സപ്ന വിരിച്ചത്? എന്ത് സപ്നയാണ് ഈ സൂത്രത്തിൽ വിരിച്ചത്? ഒറ്റ വാക്കി പറയണം. പ്രത്യാഹാരം ഇതൊന്നും കൂടെ വിരിച്ചോ, ഒറ്റ വാക്കി പറയണം. ആദിരന്തിന് സഹേത എന്ന് പറഞ്ഞ സൂത്രം വിധിച്ച സ്വപ്ന ഏത്? രണ്ടുമൂന്ന് വാക്ക് പറഞ്ഞു, ഒറ്റ വാക്കി പറയാനാ പറഞ്ഞത്. ഒറ്റ വാക്കെന്ന് പറഞ്ഞാൽ ഒറ്റ വാക്ക്, സപ്നയുടെ പേരാ പറയാൻ പറഞ്ഞത്. ഒറ്റ വാക്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ മതിയോ? വളരെ സിമ്പിൾ. വളരെ സിമ്പിളായ കാര്യമാണ്. എല്ലാവരെയും നാക്കിന്റെ തുമ്പിലിരിക്കുന്ന കാര്യം, പുറത്തു വന്നാൽ മാത്രം മതി. ഒറ്റ വാക്കി പറയാമെന്ന് പറയുമ്പോൾ തന്നെ അത് ക്ലിയറായി. അങ്ങനെ ഒരു സ്വപ്നം ഇവിടെ വിധിച്ച വർണ്ണമൊന്ന്. ആ സ്വപ്നം ഏതെന്നാ ചോദിച്ചത്? അതുപോലെ സ്വപ്നകൾ അണ്ണെന്ന് പറയുന്ന ഒരു സ്വപ്നയാണ്. അതാരാ പറഞ്ഞു? ആരാ? ഒന്നാം റാങ്ക് ഞാൻ കൊടുത്തിരിക്കുകയാണ്. അത് അടുത്ത് എഴുതിയിരിക്കല്ലേ, യഥാ അണിതി ആയോ വർണ്ണാന സ്വപ്ന. അവിടെ പറഞ്ഞിരിക്കല്ലേ, അൺ ഇതി സ്വപ്ന, യഥാ അണ്ണെന്ന് പറയുന്ന സ്വപ്നയാണ് ഇവിടെ ഈ സൂത്രത്തിൽ വിധിച്ചത്. ഇവിടെ തന്നെ പറയും, അത് വായിച്ചിട്ടാ ചോദിച്ചത്. വണ്ണെന്നല്ല, വേറെയും സ്വപ്നങ്ങളുണ്ട്, പക്ഷെ സൂത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. യഥാ ഉദാഹരണം കൊടുത്തിരിക്കുകയല്ലേ ആണിതി. അതാ പറയുന്നത്, വ്യാകരണത്തിൽ കുറച്ചുകൂടി നമുക്ക് നിഷ്കർഷ ആവശ്യമാണ്. അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതാ അണിതി ആയു വണ്ണാന സ്വപ്ന. അപ്പൊ ഈ സൂത്രം അണ്ണെന്ന് പറയുന്ന സ്വപ്നയാണ്. പക്ഷെ പ്രത്യാഹാര സൂത്രം എന്ന് പറയും, ആ സ്വപ്നകൾക്ക് പ്രാചീന ആചാര്യന്മാർ പറഞ്ഞിരുന്ന മറ്റൊരു പേരാണ് പ്രത്യാഹാരം.